ബാക്കി എല്ലാവരുടെയിലും ഉണ്ടോ വസ്തു? ഉണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഈ പുസ്തകം ആരുടെയിലും ഇല്ലേ? വേറെയാരുടെയിലും ഇല്ല, ഒരാളുടെയിലേ ഉള്ളൂ. കുഴപ്പമില്ല, അടുത്ത ദിവസം കൊണ്ടുവന്നാൽ മതി. വേണ്ട, ഇനിയിപ്പോ എല്ലാവരുടെയിലും ഇല്ലല്ലോ, അതുകൊണ്ട് നാളെ കൊണ്ടുവന്നാൽ മതി. സന്നന്ദം ധാതു സർവം കർമ്മണ സമാന കർത്തൃകാദിച്ഛായാം വാ ഇഷി കർമ്മണ ഇഷിന ഏകകർത്തൃകാധാതു സൻ പ്രത്യയോ വാസ്യാത് ഇച്ഛായ പഠവ്യക്തായ വാചി പഠവ്യക്തായ വാചി ഭൂവാദിയിൽ വരുന്നതാണ്. നമ്മളീ ധാതുവിൻ്റെ രൂപം ശ്രദ്ധിച്ചു, പക്ഷെ ഇവിടെ സിദ്ധാന്തപതിയുള്ള ധാതുവല്ല. ഇപ്പോ പഠാണ് ധാതു, പരസ്യത ധാതുവാണ്. ഇതിൽ നിന്നാണ് സന്ന പ്രത്യയം വരുന്നത്. അത് എവിടെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ധാതോഹോ കർമ്മണ, ധാതുവിൽ നിന്ന് കർമ്മം, കർമ്മത്തെ കാണിക്കുന്നു. എന്തിൻ്റെ കർമ്മം? ഇഷി കർമ്മണ, ഇച്ഛയുടെ കർമ്മം. അതായത് ഇവിടെ ഇത് വിഗ്രഹിക്കുന്നതിൽ നിന്നാണത് മനസ്സിലാക്കുന്നത്. പഠിതം ഇച്ഛതി പഠിഷതി, പഠിതം ഇച്ഛതി പഠിഷതി, ഇവിടെ ഇച്ഛതി അതാണ്. അതിനാണ് ഇവിടെ ഇഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണോ ഇച്ഛിക്കുന്നത് പഠിതം, ഇച്ഛിക്കുന്നത് കർമ്മം, അതിനാണ് ഇവിടെ തുമുൻ പ്രത്യാന്തത്തിൽ കാണിച്ചിരിക്കുന്നത്. പഠിതം അതാണ് പഠനത്തെയാണ് ഇച്ഛിക്കുന്നത്. അപ്പൊ പഠിതാവ് എന്ന് പറയുന്നത് എന്തായാലും ഇഷി കർമ്മമായി, ഇച്ഛയുടെ കർമ്മമായി. അടുത്ത് പറയുന്നത് എന്താണ്? അത് ഒരു നിബന്ധന. പഠിതാവിൽ നിന്നും സ്തന്ന് പ്രത്യേകം വരണമെങ്കിൽ പഠിതം ഇച്ഛതി എന്നാണ് വിഗ്രഹിക്കുന്നത്. ഇച്ഛിക്കുന്നതിൻ്റെ കർമ്മമായിരിക്കണം പഠിതാവിൻ്റെ അർത്ഥം, പഠനക്രിയ. അത് പഠിതും ഇച്ഛതി എന്ന് വിഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇച്ഛിക്കുന്നത് പഠനത്തെയാണ്. പിന്നെ രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഇഷിണ ഏകകർത്തൃകാ ധാതോഹോ. അവിടെ പഠിക്കാൻ ഇച്ഛിക്കുന്നു. അവിടെ ഇച്ഛിക്കുന്നയാളും പഠിക്കുന്നയാളും ഒരാളായിരിക്കും, രണ്ടിന് കർത്താവ് ഒന്നായിരിക്കും. ഇഷിണ ഏകകർത്തൃകാ ധാതോഹു. ഇഷി എന്ന് പറയുന്നത് ഇഷുധാതുവിന്റെ അർത്ഥമായി ഇച്ഛ. ഇച്ഛയുമായിട്ട് ഏകകർത്തൃകത്വം വരണം. ആർക്ക്? പഠിക്കുന്ന ആളിന്. ഏകകർത്താവായിരിക്കണം. അങ്ങനല്ലേ പറയുന്നത്? സഹ പഠിതും ഇച്ഛതി. അപ്പൊ ഇച്ഛിക്കുന്ന ആരാണോ അവൻ, പഠിക്കുന്നതോ അവൻ തന്നെ ആയിരിക്കണം. അപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ക്രിയകളെ ഉപയോഗിക്കും. ആ രണ്ട് ക്രിയയുടെയും കർത്താവ് ഒന്നായി. ഈ രണ്ട് ക്രിയകൾ ഉപയോഗിക്കുന്നു, നമുക്ക് എങ്ങനെ മനസ്സിലാവും? വിഗ്രഹത്തിൽ, വിഗ്രഹവാക്യത്തിൽ, വിഗ്രഹവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ രണ്ട് ക്രിയകളുണ്ടെന്ന്. പഠനക്രിയയും ഇച്ഛയും. അപ്പൊ അതിൽ ഇച്ഛിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിൻ്റെ കർമ്മമായിരിക്കണം പഠനം. പിന്നെ ഇച്ഛിക്കുന്ന കർത്താവും പഠനകർത്താവും ഒന്നായി വേണം. എന്നുവെച്ചാൽ ഇച്ഛിക്കുന്നവൻ പഠിച്ചാലേ സൻപ്രത്യം വരത്തുള്ളൂ. ഗന്ധം ഇച്ഛതി. അവിടെ ഇച്ഛതിയുടെ കർമ്മം ആരാണ്? കർമ്മം എന്താണ്? ഗമനം. അവിടെ ഇച്ഛിക്കുന്നവൻ ഗമിച്ചാലേ സൻ വരത്തുള്ളൂ. സഹ ഗന്ധം ഇച്ഛതി. അത്തം ഇച്ഛതി ജിഗത്സതി. അവിടെ ഇച്ഛയുടെ കർമ്മം എന്താണ്? അതിനക്രിയ. ഇച്ഛിക്കുന്നവൻ തന്നെ എന്ത് ചെയ്യുന്നു? ഭക്ഷിക്കുന്നു. അവിടെ പറയാൻ പറ്റും ജിഗത്സതി. അങ്ങനെ സർവത്ര ഇച്ഛയുടെ കർമ്മം ഇച്ഛിക്കുകയും കർമ്മം ആയിരിക്കുന്ന ആ ക്രിയയും ഒന്നായിരിക്കുകയും ചെയ്താൽ സന്നപ്രത്യം വരും. പിന്നെ ഏതിൽ നിന്നാണ് വരുന്നതെന്നുള്ള, ഇവിടെ രണ്ട് ക്രിയയുണ്ടല്ലോ. ഉദാഹരണത്തിൽ പഠിതും ഇച്ഛതി, ഒന്ന് പഠനക്രിയ, മറ്റൊന്ന് ഇച്ഛിക്കുക എന്ന് പറയുന്ന ക്രിയ. ഏത് ക്രിയയിൽ നിന്ന് സൻപ്രത്യം വരും? ഇച്ഛിക്കുന്ന ക്രിയയിൽ നിന്നല്ല, ഇച്ഛിക്കുന്ന ക്രിയയുടെ കർമ്മമായി വരുന്ന ക്രിയയെ കുറിക്കുന്ന ധാതുവിൽ നിന്ന്. അതിൽ നിന്നാണ് എന്ത് വരുന്നത്? സൻപ്രത്യം വരുന്നത്. ആണ് ഇഷി കർമ്മണഹ. ഇഷിയുടെ കർമ്മം, ഇഷി എന്ന് പറയുന്നുണ്ട് ഇച്ഛ. ഇഷു ധാതുവിന്റെ അർത്ഥമായി വരുന്ന ഇച്ഛയുടെ കർമ്മവും. ഇഷിണ ഏകകർത്തൃകാർ. ഇവിടെ ഇഷി എന്ന് പറഞ്ഞാൽ ഇഷു ധാതുവിന്റെ അർത്ഥമായി വരുന്ന വ്യാപാരം. അതിന്റെ ഏക കർത്തർ അതേ കർത്താവായി വരുന്ന ധാതോഹോ എന്ന് പറഞ്ഞാൽ അതേ കർത്താവായി വരുന്ന വ്യാപാരത്തിന്റെ വാചകമായ ധാതു, ആ ധാതുവിൽ നിന്ന് സൻപ്രത്യോ പാസ്യ, അപ്പോൾ ധാതുവിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് ആണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. വാസ്യാവെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വാക്യവും വരും. പിപഠിഷതി എന്ന് പറയുന്നത് ഉപയോഗിക്കാം. വപ്പിപഠിഷ ഇത് സന്നന്ദമാണ്, അതിൽ നിന്ന് പിപഠിഷതി എന്ന് വരും. എന്നാൽ ഇത് വരാത്ത സമയത്ത് ഇത് വിലപ്പമായതുകൊണ്ട് എന്തുപയോഗിക്കും? പഠിതം ഇച്ഛതി, ഈ സമാസം പോലാണ്. അനിത്യ സമാസമാകുമ്പോൾ വിഗ്രഹവാക്യം ഉപയോഗിക്കാം. രാജ്ഞ പുരുഷ രാജപുരുഷ എന്ന് പറയുമ്പോൾ ഇത് വികല്പമായതുകൊണ്ട് വിഗ്രഹവാക്യം ഉപയോഗിക്കുക. രണ്ടും പ്രയോഗ സാധുത്വമുള്ളതാണ്. ഇപ്പോൾ ഇഷ എന്ന് പറയാം, അതിന് പകരം പഠിതം ഇച്ഛതി എന്നും പറയാം. രണ്ടിനും ദോഷമാണ്. കാരണം എന്തുകൊണ്ട്? ഇത് വികല്പവിധിയാണ്. ഇവിടെ വരുന്നത് സൻ പ്രത്യമാണ്. സന്നിലെ നകാരം ഇത്തായി പോയി ശേഷിക്കുന്ന എന്താണ്? സ പഠു ധാതുവിൽ നിന്ന് സന്ന് വരും. സന്ന് വന്നു കഴിഞ്ഞാൽ സന്നിന് അർദ്ധധാതു സന്ന് വരും. പിന്നെ സന്നന്ദത്തിന് ധാതു സന്ന് വരും. ഏതാണ് സൂത്രം? സനാദി അന്ത. അവിടുത്തെ സനാദി എന്ന് പറഞ്ഞ് ഈ സന്ന, സന്ന് തുടങ്ങിയവ അന്തത്തിൽ വരുന്ന ശബ്ദങ്ങൾ. പഠു സന്നിരിക്കുന്നു, സന്നന്ദമാണ്. സനാദി എന്ന് പറയുന്നുണ്ട് സൻഗച് കാമിച്ചാരം എല്ലായിടത്തും സനാദി. അതിനാണ് ഇവിടെ പറഞ്ഞ സനാദ്യന്ത. ഇവിടെ സൺ വന്നു കഴിഞ്ഞാൽ ചങ് വരുമ്പോൾ എന്ത് വിധിക്കുന്നു? ദിത്വം വിധിക്കുന്നു. അതുപോലെ സന്ന് വന്നാലും ദിത്വം വിധിക്കും. സന്നിനും എങ്ങനെ വിധിക്കും? അതിനടുത്ത സൂത്രം വരുന്നത് സന്യങ്ങോഹോ സന്നന്തസ് എങ്ങന്തസ് അനഭ്യാസസ്യ പ്രഥമസ്യ ഏകാച്ചോ ദ്വേസ്ഥോ വാ അജാതിസ് ദ്വിതീയസ്. ഇവിടെ ഏതിന് ദിത്വം വരുന്നു എന്നുള്ളതിന് വിശേഷതയുണ്ട്. മുമ്പ് ചങ്ങ് പരത്തിലിരിക്കുമ്പോൾ ദിത്വം വരുന്ന ഏതിനാ? പൂർവത്തിന്. ഇവിടെ അങ്ങനെയല്ല, സന്നന്തമായ ഭാഗത്തിനാണ് ദിത്വം വരുന്നത്. സന്ന് പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിനല്ല. സന്ന് ഏതിനാണോ അന്ത്യമായി വന്നത് അതിന്, അതായത് പഠു സൻ, ഇതിനാണ് ദത്വം വരേണ്ടത്. പക്ഷെ അവിടെ ഏകാച്ചോ ദേ പ്രഥമസ്യ അജാതിർ ദ്വിതീയസ്യ ലളിതാതുരനഭ്യാസസ്യ ചങ്ങി തുടങ്ങിയ സൂത്രങ്ങളിലെല്ലാം ഇതിന്റെ അനുവൃത്തിയുണ്ട്. ഏകാച്ചോ ദേ പ്രഥമസ്യ അജാതിർ ദ്വിതീയസ്യ, അതനുസരിച്ച് എന്തുവരും? ഏതിനായിരിക്കും വരുന്നത്? അജാതിയാണെങ്കിൽ ദ്വിതീയ ഏകാച്ച ഭാവത്തിന്, അല്ലെങ്കിൽ പ്രഥമ ഏകാച്ച ഭാവത്തിന് ദിത്വം വരും. അതിനോടെയും പറഞ്ഞിരിക്കുന്നത് സന്നന്ദസി എങ്ങന്തസി ധാതുഹോ. ഇവിടെ സന്നന്ദമായ ധാതു ഏതാണ്? സന്നന്ദമായ ധാതുവാണ്. അനഭ്യാസസ്യ അനഭ്യാസം നേരത്തെ പ്രഥമസി ഏകാച്ചോദ്യസ്ഥ പ്രഥമ ഏകാച്ച ഭാവത്തിന് ദത്വം വരുന്നു. അജാതിർ അജാതിയാണെങ്കിൽ എന്തുവരും? ദ്വിതീയ. ഇവിടെ അജാതിയോ ആണോ? അപ്പൊ പ്രഥമ ഏകാച്ച ഭാവത്തിന് ദ്വിത്വം എന്നതിന് വരും പട്ട്, പട്ടിന് ദ്വിത്വം വരും. ബാക്കി അവിടെ അങ്ങനെ ഇരിക്കും. ബാക്കി ഇരിക്കുന്ന ഏതാ? സ. അർദ്ധാതു ശേഷം അർദ്ധാസ് ഇട്ട് വരാതെ വരുന്നതിന് തടസ്സമില്ലെങ്കിൽ വരാം. ഒന്നുകിൽ അനിട്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നിഷേധിക്കുന്നു. സേട്ടോ അനിട്ടോ ഇട്ട് വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ദിത്വം വരുന്ന ഏതിനായിരിക്കും? പട്ട്. ദിത്വം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഴയതുപോലെ എന്ത് വരുന്നു? ഫലാതിശേഷ പൂർവഭ്യാസ ഫലാതിശേഷ സന്ന് സന്നിരിക്കുന്നുണ്ട്. ഏത് വരും? സന്നിത്ത സന്ന് വരുന്നു കഴിഞ്ഞാൽ പായിലെ അകാരത്തിന് വികാരം പി പഠ് ഇട്ട് സന്ന് ഈടെ വരത്തിൽ സായിരുന്നു കഴിഞ്ഞാൽ ആദേശമാണ് പ്രത്യയമാണ്? പ്രത്യയം പ്രത്യവയവുമായ സകാരത്തിന് സത്വമെന്ന് പിപഠിഷ പിപഠിഷ ധാതുവായി. പിപഠിഷ ധാതുവായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു സൂത്രമുണ്ട്, പൂർവോത്സനഹ. സന്നിന്റെ പൂർവ്വ ആത്മനേയപദമാണെങ്കിൽ പരത്തിൽ എന്തുവരും? ആത്മനിയോഗം വരും. ആത്മനിയോഗം അല്ലെങ്കിൽ ശേഷാത് കർത്തരി പരസ്യൂട്ടം. അപ്പോ പി പാഠീസ പരത്തിൽ ലട്ട് വന്ന് തിപ്പ് വന്ന് തിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തോരും കർത്തരി സപ്പുന്നു. പി പാഠീസ സപ്പിലായിരിക്കുമ്പോ എന്ത് വരുന്നു? പി പാഠിഷ ഇവിടെ പി പാഠീഷ വര ശ്രദ്ധിക്കുന്നതിനേ ഉള്ളൂ പ്രയാസം. ബാക്കിയൊന്നും വിശേഷമൊന്നുമില്ല. ചപ്പ് വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ. എന്നാൽ സന്നദ്ധ പ്രക്രിയയിൽ ഒരുപാട് സൂത്രങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കും. പ്രവർത്തിച്ചിട്ട് പലതരത്തിലുള്ള രൂപങ്ങളുണ്ടാവും, ധാതുവായിട്ട് ഒരു ബന്ധമില്ലാത്ത. അതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ സന്നൻ അകത്ത് പല സംഗതികളും സംഭവിക്കും. അതിന് ധാരാളം സൂത്രങ്ങളുണ്ട്. ഇവിടെ ഇപ്പം അധികം ആകെ മൂന്നോ നാലോ ധാതു കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ചോദിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച? എന്താണ്? ആ, അത് ദീർഘലോ വരണമെങ്കിൽ എന്ത് വേണം? സന്വദ് ഭാവം വരണം. ഇവിടെ സന്വദ് ഭാവം ഉണ്ടോ? സന്നേ ഉള്ളൂ, സന്വദ് ഭാവമുണ്ട്. സന്വദ് ഭാവം വേണമെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കണം? സന്വല്ലോനി ചങ്പരെ അനങ്കിൽ. ഇവിടെ ചങ്ങുപരത്തിലുണ്ടോ? ഉണ്ടോ? അത് വന്നാലേ എന്ത് വരത്തുള്ളൂ? സന്മദ്ഭാവം വരത്തുള്ളൂ. ചങ്ങു വരത്തില്ലാതെ സന്മദ്ഭാവം വരത്തില്ല. സന്മദ്ഭാവം വരാതെ ദീർഘലോകയ്ക്ക് വരാൻ പറ്റുമോ? പറ്റൂ. ചങ്ങുണ്ടെങ്കിലേ അതിന് വരാൻ പറ്റൂ. സന്മദ്ഭാവം വരണം. അത് എവിടെ വരത്തുള്ളൂ? ചങ്ങുള്ളടത്ത്. ഇപ്പോ സന്നുള്ളടത്ത് എങ്ങനെ സന്മദ്ഭാവം വരും? വരുമോ? വരത്തില്ല. ഒരു കാരണവശാലും വരത്തില്ല. അതുകൊണ്ട് ദീർഘലോകോ വരില്ല. പക്ഷെ സന്നിധ വരാ എന്തുകൊണ്ടാണ്? നേരിട്ട് പറയുകയാണ്, സന്ന വരത്തിലിരുന്നാൽ വരും. ചങ്ങളിലടുത്ത് മറ്റേ പ്രവർത്തിക്കാൻ പറ്റും. അതിന്റെ സനതുദ്ഭാവം ഇവിടെ വരുന്നില്ല, സനതുദ്ഭാവമേ ഇല്ല. അതുകൊണ്ടെന്ത് വരുന്നു? ദീർഘോലഗോഹ വരുന്നില്ല. പീപാടീഷത്തി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സന്നന്ദസ് എങ്ങന്തസ് എങ്ങന്ത ഇനി വരും. ധാതു അനഭ്യാസസ് പ്രഥമസ് ഏകാച്ചോ ദ്വേസ്തോ അജാതിസ്വദ്വിതീയസ്യ സന്യത സൂത്രത്തെ കാണിച്ചിരിക്കുന്നു. പഠിതമിച്ചതി പിപഠിഷതി. അവിടെ ചോദിക്കുന്നു കർമ്മണ കിം ഗമനേന ഇച്ഛതി എന്നാണ് ഇവിടെ വിഗ്രഹിച്ചത്. സന്ന് വരണമെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കണം? ഗന്ധമിച്ഛതി. അപ്പൊ ഇച്ഛയുടെ കർമ്മമാകുന്നത് ഗമനം. പക്ഷെ ഇവിടെ ഗമനം എന്ന് പറയുന്നത് എന്താണ്? കർമ്മമല്ല. തൃതീയ ഒന്നുകൊണ്ടെന്ന് മനസ്സിലാക്കാം, കരണമാണ്. ഗമനദ്വാര അയാൾ മറ്റെന്തോ ഇച്ഛയിക്കുകയാണ്, മറ്റെന്തോ ഇച്ഛിക്കുന്നു. പക്ഷെ ഇച്ഛയുടെ കർമ്മം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൂടെ വരുന്നില്ല. ഇച്ഛയുടെ കരണമാണ്. കരണമായതുകൊണ്ട് ഇവിടെ ഗമധാതുവിൽ നിന്ന് സന്ന് വന്നിട്ട് ജിഗമിഷതി എന്ന രൂപം വരത്തില്ല. ഇങ്ങനെ വിഗ്രഹിക്കുകയാണ്. ഗമനേന എന്താണോ അത്തും ഇച്ഛതി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഗമനേന ജുഗത്സതി അങ്ങനെയൊക്കെ രൂപം വരാം. അല്ലെങ്കിൽ ഗമനേന പഠിതും ഇച്ഛതി, ഗമനേന പിപിഡിഷ. സന്നിന്റെ കർമ്മമായി വരണം, ഇച്ഛയുടെ കർമ്മമായി വരണം സന്ന് വരേണ്ട ധാതു. അതാണ് സന്ന് വരേണ്ട ധാതു, ഇച്ഛയുടെ കർമ്മമായി വരണം. അതിനെ സന്വരത്തം. ഇവിടെ ഇച്ഛയുടെ കർമ്മത്തെ ഈ വാക്യത്തിൽ കാണിക്കുന്നില്ല. കാണിക്കുന്ന എന്താണ്? കരണമാണ്. അതുകൊണ്ട് സന്ന് വരും. ഗമനേന ഇച്ഛതി കരണമായതുകൊണ്ട് വരുന്നില്ല എന്നർത്ഥം. സമാനകർത്തൃകാക്കും. സമാനകർത്തൃകം എന്നുകൊണ്ട് പറഞ്ഞു ശിഷ്യാഹ പഠന്തു ഇതി ഇച്ഛതി ഗുരു. ഇവിടെ എന്താണ്? പഠിതം ഇച്ഛതി ഉണ്ട്, കർമ്മമുണ്ട്. അതാണ് പഠന്തു ഇതി ഇച്ഛതി എന്ന് പറഞ്ഞാൽ പഠിതം ഇച്ഛതിയാണ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരാഗ്രഹിക്കുന്നു? ഗുരുഹു. അപ്പോ ഇച്ഛതിയുടെ കർമ്മം ഇവിടെ എന്താണ്? പഠനം. അത് ശരിയായി. ഇഷി കർമ്മണ. പിന്നെ ഇഷണ ഏകകർത്തൃകാർദ്ധാതു. അത് ശരിയാവുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇച്ഛിക്കുന്നത് ഗുരു, പഠിക്കേണ്ടവര് ശിഷ്യന്മാര്. അപ്പൊ പഠനക്രിയയുടെ കർത്താവ് വേറെ, ഇച്ഛിക്കുന്നതിന്റെ കർത്താവ് വേറെ. ഏകകർത്തൃകമായാലേ വരത്തുള്ളൂ. അപ്പൊ പഠിതും പഠിതും ഇച്ഛതി ഗുരു എന്നാണെങ്കിൽ വരും പിപഠിഷതി. പക്ഷേ ശിഷ്യാഹ പഠന്തു ഇതി ഗുരു ഇച്ഛതി എന്ന് പറഞ്ഞാൽ വരില്ല. ഇവിടെ എന്ത് ചെയ്തു? സമാന കർത്തൃകത്വം ഇല്ല, രണ്ടും രണ്ടായിപ്പോയി. വാഗ്രഹണാത് വാക്യമപി ധാതുഹോ കർമ്മണ സമാനകർത്തൃകാർ ഇച്ഛായം വാ എന്നിടത്ത് വാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? വാക്യം പ്രയോഗിക്കാം. അതുകൊണ്ട് പഠിതും ഇച്ഛതി പിപഠിഷതി എന്ന് വരുന്നു. പിന്നെ ഇവിടെ ഇട്ട് വരുന്നത് പോലെ തന്നെ പൂർവത്തിലുള്ള ധാതു പഠ് സന്നിന് മുമ്പുള്ള ധാതു സേട്ടാണെങ്കിൽ ഇട്ട് വരും, അൻറ്റാണെങ്കിൽ ഇട്ട് വരത്തില്ല. പൂർവ്വത്തിലുള്ള ധാതു ആത്മനേവതമാണെങ്കിൽ പരത്തിൽ ആത്മനേവതം വരും, ഇല്ലെങ്കിൽ എന്തുവിനെ ശേഷാത്കർത്തരി പരസ്യം. അതാണ് പൊതുവെ. അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന എങ്ങനെ? പിപടിഷതി പീപ്പാഠിഷയായി ധാതു സന്നുവന്ന് ദിത്വമൊന്നും എല്ലാം കൂടെ എന്തായി? പീപ്പാഠിഷ. ഇവിടെ സൂത്രം പ്രവർത്തിക്കും. ലെട്ട് ലെട്ട് പീപ്പാഠിഷ എന്നിടത്ത് അതുപോലെ പോരു. ഏ സൂത്രം പ്രവർത്തിക്കുന്നു? ലിട്ടില്. ആ കാസ്യനാകാശമത്തവ്യോ ലിട്ടി വരും. അപ്പൊ പീപ്പാഠിഷ പരത്തിലാം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? അത്തോലോകം വന്നിട്ട് എന്തുവരും? പീപ്പാഠിഷ ആം പിപടിഷാം ലിട്ട് എന്തുവരുന്നു? പിപടിഷാം ലിട്ട് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ആമഹ. അത് കഴിഞ്ഞ് എന്തുവരുന്നു? പ്രഞ്ജാനുപ്രൈജിതി ലിട്ടി. അപ്പൊ എങ്ങനെ വരുന്നു? പിപടിഷാം ചക്കാര ആത്മനിവേദം വരുമോ? എന്തുകൊണ്ട്? സന്നിന്റെ പ്രകൃതി ആത്മനിവേദമാണെങ്കിൽ സന്നന്ധത്തിൽ നിന്ന് ആത്മനിവേദം വരും. പിന്നെ അടുത്ത് പീപാഠിഷ ലുട്ടിൽ എന്തുവരുന്നു? ഇട്ട് താന്നിരിക്കും. വേസൂത്രം വരുന്നു പീപാഠിഷ ഇട്ട് താ അത്തോലു പോ പീപാഠി ഷി ലിട്ടില് സ്യ വരുമ്പോഴും എന്തുവരും? ലിട്ട് വരും. പീപാഠി ശിഷ്യ പീപാഠി ശിഷ്യതി ശപ്പുതിപ്പിരശകല്ലോവിച്ചെന്തുവരുന്നു? വിധിയിലെങ്കിലും വരുമ്പോഴോ പീപാഠിഷപ്പ് ഏ സൂത്രം വരുന്നു? പീപാഠിഷപ്പ് എന്നിരിക്കുമ്പോ ആ പിന്നെ ആശ്രയങ്ങൾ ഈ ആസിട്രിക്കും ബേസൂത്രം വരുന്നു. അത്തോ ലോപ വന്നിരുന്നു. ലോപം അങ്ങനെ വരുന്നു. ആ പീപാഡീഷീ എത്ര ഷായുണ്ട്? ആ ബാക്കി ഇത് എന്തെങ്കിലും ഉരുട്ടിക്കളഞ്ഞിട്ട് പോയാൽ ശരിയാവില്ല. അക്ഷരങ്ങളെല്ലാം പറയണം. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഷായണോ രണ്ട് ഷായണോ തിരിച്ചറിയാത്ത രീതിയിൽ പറഞ്ഞിട്ട് പോകരുത്. ഏതൊക്കെ അക്ഷരങ്ങൾ അവിടെ ഉള്ളതെന്ന് വ്യക്തമാണ്. അടുത്ത് ആപിപാഠി ശിഷ്യത്. അത് ധാതു നമ്മൾ പഠിച്ചതാണ്. അദ്ദന്തി ഏത് ഗണത്തിലാ വന്നത്? അതാദി. അങ്ങനെയെങ്കിൽ ലട്ടിലെ സൂത്രം വന്നത് ലിട്ടി അന്യദർശ്യം വന്നു. ലിട്ടി അന്യദർശ്യ പ്രകാരം അവിടെ എന്ത് വന്നു? ജക്ഷതുഹുന്നിടത്തെ സൂത്രം വന്നു. ഗമഹനജനഘസാലോപിങ്ത്യണങ്ങി വന്നു. ലിട്ട് ലോട്ടലെ സൂത്രം വന്നു. ഹുജ്ജല്യോ ലങ്ങിലെ സൂത്രം വന്നു. അത് അധ സർവേഷാം. പിന്നെ ലുങ്ങിലെ സൂത്രം വന്നു. ലുങ് സനോർഹസ് വന്നു. ഖസാദേശം വന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂത്രം. ലുങ് സനോർ അത്തും ഇച്ഛതീന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ധാതുവിൽ നിന്ന് സൺ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ലുങ് സനോർ ഖസ്. സണ് പരത്തിൽ വരുന്ന എന്തുവരും? ഖസ് വരും. അവിടെ ലുങ്ങിലെ വരുന്നുള്ളു. ഇവിടെ സണ് വന്നാൽ ഖസ് വരും. ഖസ് വന്നു കഴിഞ്ഞാൽ ഖസ് സാന്തത്തിന് ഏതൊക്കെയാണ്? അനട്ട് വെസുതെ ഇപ്പൊ അനട്ടാണ്, എട്ട് വരത്തില്ല. അപ്പൊ എന്തുവരുന്നു? ഖ സ സ എന്ന് വരുന്നു. ഖ സ സ ഇതിന് മൊത്തമാണ് എന്ത് വരുന്നത്? ഖ സ സാക്കാണ് സന്യങ്ങോഹ പ്രകാരം ദുത്വം വരെയുണ്ട്. ദുത്വം വന്നാലും കുഴപ്പമില്ല. ദുത്വം വന്ന അഭ്യാസം എന്തുവരും? ഖസിൽ എന്തുവരും? കോസ്റ്റു അഭ്യാസിയെ ചർച്ച. അപ്പോൾ എന്തുവരുന്നു? സകാരത്തിന് വേണ്ടിയാണ് അടുത്ത സൂത്രം. സഹസ്യ ആർദ്ധദാതുകേ, സഹ ഷഷ്ടിയാണ്, സഹസ്യ ആർദ്ധദാതുകേ എന്നാണ്. സസ്യ തഹസ്യാത് സാധു ആർദ്ധാതുകേ. സകാരാദിയായ ആർദ്ധാതുകം പരമിരിക്കുമ്പോൾ പൂർവത്തിലെ സകാരത്തിന് തകാരം വരും. അപ്പൊ ഇവിടുത്തെ സകാര ആദ്യായ അർദ്ധദാതു ഏതാണ്? സന്നിലസ. സന്നിലസ പരിവരിക്കും. പൂർവത്തിലെ സകാരം ഏതാണ്? ഖസ്സിലെ സകാരത്തിന് എന്ത് വരുന്നു? തകാരം. അപ്പൊ ഖത്ത് എന്നായി. ഖസ് എന്ന് പറയുന്നത് എന്തായി? ഖത്ത്. ദിത്വം അഭ്യാസകാരിയൊക്കെ ഒന്ന് പൂർവത്തിലെ ജകാരത്തിന് എന്ത് വരും? സന്നിധ ഇത്വം ഒന്ന് ജി ഖ ത സ ജിഗത് സതി. ബാക്കിയെല്ലാം സിമ്പിളാണ്. ജുഗത് സതി അവിടെ എട്ട് വരും. എട്ട് അന്നിട്ടാണ്. പരത്തില് സിച്ച്, അതിന്റെ പരത്തില് അജിഗസ സിച്ചിരിക്കുമ്പോ സൂത്രം വരുന്നു. അജിഗിത്സ പരത്തില് അതോല പകാരം ലോപിക്കും. അപ്പൊ അജിഗിത്സ് അജിഖത്സ് എട്ട് വരുമോ? എട്ട് വരാം. അപ്പോ അജിഖത്സ് സന്നിനാണ് എന്ത് വരുന്നത്? അനൊട്ടാവുന്നു. ഇത് പുതിയ ധാതുവാണ്, സന്നന്തം. അതുകൊണ്ട് ഇട്ട് വരാം. പാജികസ ഇട്ട് സിച്ച് ഇട്ട് ഇത് വരുമ്പോ അജികസീ അജികസിഷ്ഠാം അജികസിഷുഹം അജികസീഹി അജികസിഷ്ഠം അജികസിഷ്ഠ അജികസിഷ്ഠം. സന്ന് പരത്തിട്ടിരിക്കുമ്പോൾ എട്ട് വരണോ എന്നുള്ള കാര്യം പൂർവ്വത്തിലെ ധാതു നോക്കണം. സന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി? പുതിയ ധാതുവായി. ഈ ധാതുവിനെ എട്ട് നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ടിത് അനേകാച്ചാണ്? ധാതു രേഖാച്ചു ഹലാദി എന്താണ്? ഇട്ട് നിഷേധിക്കുന്ന സൂത്രം ഏതാണ്? ഏകാച്ചോ ഉദ്ദേശിച്ചാണ്, അനേകാച്ചാണ്. അതുകൊണ്ട് ഇട്ട് നിഷേധം വരുന്നത്. അടുത്തത് അടുത്തു വരുന്ന കൃതധാതുവാണ്. ഡുക്രിഞ്ഞ് കരനെ, കൃഞ്ഞ് ധാതു എന്താണ്? കർത്തം ഇച്ഛതി എന്ന് വിഗ്രഹിക്കുമ്പോൾ കൃതധാതു എന്ന് സന്ന് വരുന്നു. സന്ന് വന്നു കഴിഞ്ഞാൽ അജ്ജനകമാം സനി അജന്താന ഹന്തേർ അജാദേശ ഗമേച്ച ദീർഘോ ജലാദു സനി. കൃതധാതുവിന് സന്ന് വന്നാൽ ഇട്ട് വരുമെന്ന് നോക്കണം. വരുമോ? വരുന്നില്ല. അനട്ട അനട്ട് ധാതുവാണ്. കൃത് അനട്ടായതുകൊണ്ട് ഇട്ട് വരുന്നില്ല. ഇവിടെ എന്താണ്? ജലാദു സനി, ജലാദിയായ സന്ന് വരത്തിലുണ്ട്. ജലാദിയായ സന്ന് വരവിരിക്കുമ്പോൾ എന്ത് വരും? പൂർവ്വത്തിൽ ദീർഘം വരും, കൃതിന് ദീർഘം വരും. അതിനെന്തൊക്കെ വേണ്ടത്? അജന്തത് ആയതുകൊണ്ട് ഇവിടെ ദീർഘം വരും. അജന്തത്തിന് വരാം, ഹനധാതുവിന് ദീർഘം വരാം. അജാദേശ ഗം, അച്ഛന്റെ സ്ഥാനത്ത് വരുന്ന ഗം, ഇതിനെല്ലാം എന്ത് വരാം? ദീർഘം വരാം. ദീർഘം വിധിക്കുമ്പോൾ അച്ഛസ്ഥാനുള്ള സൂത്രപ്രകാരം പൂർവ്വത്തിൽ അച്ഛന് ദീർഘം വരും. പരിഭാഷാ സൂത്രം അച്ഛസ്ഥ ദീർഘം ഇവിടെ വിധിക്കുന്ന അവിടെ കേസൂത്രം വരും. അച്ഛസ്റ്റാച്ച് അച്ഛന് ദീർഘം വരും. അപ്പൊ ഇവിടെ കൃന് ദീർഘം ഒന്നെന്തായി? കൃ സന്ന് ഇട്ട് വരുന്നില്ല. സന്ന ആർദ്ധാതുകൊണ്ട് ഏ സൂത്രം വരാം? സന്നാർദ്ധാതു വേണ്ട സൂത്രം വരാം. ഏത്? സർവദാതു ആർദ്ധാതയോ ഗുണം വരാം. അപ്പൊ വരുന്നു ഇഗോജൽ ഇഗന്ധാ ജലാദിസൻ കിത്ത് സ്യാ. ഇഗന്ധമാണ് കൃ, പരത്തിൽ ജലാദിയായ സന്നിരിക്കുന്നു. ഇഗന്ധത്തെ കിത്താക്കി ഇനി ഗുണം വരുമോ? കൃ സന്നിരിക്കുന്നിടത്ത് മുമ്പ് പഠിച്ച സൂത്രം ഏതാ വരുന്നത്? ഇറു തൈത്ത് ധാതോഹോ ഒന്നു ഋ തൈത്ത് ധാതോഹോ. ഇത്ത് വന്ന് രപനം വരുമ്പോ എന്തായി? കിരി. കിരണ് ദത്തും വന്നു കഴിഞ്ഞാൽ അഭ്യാസം എന്ത് വരും? ഖി. ദീർഘം വന്നിട്ട് വന്നാലും കുഴപ്പമില്ല. ഖി ഒരു ഹലാധിശേഷം വരുമ്പോ എന്തായി? ഖി. കോശി വരുമ്പോ എന്തായി? ചി. ചി കിര് ഹലിച്ച ദീർഘം വന്നു കഴിഞ്ഞാൽ ചിക്കീര് സ ചിക്കീഷ. ദൈവത്തിന്റെ പരത്തിലിരിക്കുന്ന സ്വകാര്യത്തിന് ഷത്വം വന്നു. ദീർഘം വന്നുകൊണ്ട് ചികീർഷ ഹരിച്ച പ്രകാരമാണ് ചികീർഷതി. ബാക്കിയെല്ലാം ചികീർഷതി ഇത് എന്താണ്? പൂർവസനഹ. കൃഞ്ഞധാതു ആത്മനിയോഗതമാണോ പരസ്യയോഗതമാണോ? അപ്പോ ആത്മനിയോഗതമുള്ളതുകൊണ്ട് എന്ത് വരാം? ആത്മീയ രൂപം വരാം, എല്ലായിടത്തും വരാം. ചികീർഷത്തെ എന്നും വരാം. ചികീർഷതേ ചികിത്സാം ബഭൂവ ചികിത്സാം ബഭൂവിവ ചികിത്സാം ബഭൂവിമ ചികിത്സാ മാത്ര പൂർവോത്സന ചികിർഷ ഇട്ട് സീട്ട് സുട്ട് ചികിർഷിഷീരൻ ചികിർഷിഷീഷ്ഠാ ചികിർഷിഷീയാസ്ഥാം ചികിർഷിഷീഭം ചികിർഷിഷീയ ചികിർഷിഷീവഹി ചികിർഷിഷീമഹി നിങ്ങള് ആ ചികിർഷീ അകർഷിഷീ ചികിർഷ ഇട്ട് സ്വിച്ച് സ്വിച്ച് ആ ചികൃഷ് ആ ചികിർഷിഷീ ആ ചികിർഷി ലുങ് എങ്ങനെയാണ് ലുങ്ങുലുങ് ലുങ്ങിലെങ്ങനെ വരുന്നു ആ ചികിർഷിഷ്ഠ അകർഷിഷീയാസ്ഥിഷിഷത ആ ചികിർഷിഷ്ഠ അകർഷിഷീഢം ചികിർഷിഷ്യ അടുത്തുതന്നെ ഭൂ ഭവിതമിച്ഛതി, ഭൂസത്തായ ഭൂ നിന്ന് എന്ത് വരുന്നു? ഭവിതമിച്ഛതി സൻ വന്നു. ഭൂ സൻ വരുമ്പോൾ വരുന്നു സനിഗ്രഹ ഗുഹോസ്ഥ ഗ്രഹേർ ഗുഹേർ ഉഗന്ധാശ്ച സന ഇട്ടിന സ്യാത്. ഗ്രഹ ഉപാദാനേ ഗുഹു സംവരണേ ഉഗന്ധധാതുക്കൾ, ഭൂധാതു ഉഗന്ധമാണ്, ഉഖ് അന്ത്യത്തിലുണ്ട്. പരത്തിലിരിക്കുന്ന സന്നനിട്ടിനെ നിഷേധിച്ചു. അപ്പോ ഭൂ സന്നന്നിരിക്കുന്നു. ഇവിടെ സർവ്വധാതാർഗ ഗുണം വരേണ്ടാണ്, പക്ഷെ എന്ത് വരുന്നു? ജലാദിസന്ന് കിത്തായി ഗുണവും വരുന്നില്ല. പിന്നെ എന്ത് വരുന്നു? ഭൂ സന്നന്നിരിക്കും. ഭൂ ദിത്തും വന്നു, ഭൂഭൂ അഭ്യാസ ചർച്ച വന്നു. ഭൂ ഭൂ ഭവതേര വരുന്നില്ല, എന്തുകൊണ്ട്? നിട്ടിലേ വരത്തുള്ളൂ. അപ്പൊ ബുഭൂഷ് ബുഭൂഷ ബുഭൂഷതി ആത്മനിയോഗം വരുമോ? പൂർവസ്ഥന ഇവിടെ ആത്മനിയോഗത്തിന്റെ നിമിത്തമില്ല. ബുഭൂഷാം ബഭൂവ ശരിയാണ്. ഇവിടെ എട്ട് വരുമോ? എട്ടിന് നിഷേധിച്ചു. എട്ട് വരുമോ? വരുമോ? എട്ട് വരുമോ? എന്തുകൊണ്ട്? എന്റെ പുതിയ ധാതുവാണ്, ഭൂധാതു അല്ല, ബുഭൂഷധാതുവാണ്. അനേകാച്ചാണ് എട്ട് വന്നിട്ട്. എട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം പ്രവർത്തിക്കുന്നു. അതോ ഗുണയാണ്? എട്ട് വന്നോ? അത്തോ ഡോ പോകുന്നു. ബുഭൂഷിത ബുഭൂ ആണ് രണ്ടാമത്തെ ദീർഘമുണ്ട്, ബുഭൂഷയല്ല, ബുഭൂഷ്യ. ഇത് രണ്ടും ഒരു ഭൂ ആയി പോകുന്നു. ബുഭൂ അല്ല, ബുഭൂ ബുഭൂ ബുഭൂഷ്യാദ് ആണ് ഇത്. ബുഭു ബുഭു എന്നായി ബുഭൂഷ്യാദ്. അഭൂഷിഷ്യം അഭൂഷിഷ്യാവ അഭൂഷിഷ്യാമ.